ആധികാരികമാണ്. സ്മൃതിരവി യഥൈതാംസി സമിതർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥ ബിജാനി അഗ്നിവദഗ്ധാനി നരോഹന്തി യഥാ പുനഃ ജ്ഞാനദഗ്ധൈ തഥാ ക്ലേശേ നാത്മാ സമ്പദ്യതേ പുനഃ ഇതി ജീവം അദ്യ. മുമ്പ് ചർച്ച ചെയ്തതാണ് യഥൈതാംസി സംവിഗ്നോർമി ഭസ്മസാത്കുരു. ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത്കുരു. എങ്ങനെയാണ് അഗ്നി ദഹിച്ചുകൊണ്ട് ജ്വലിക്കുന്നു, അങ്ങനെ ദഹിച്ചുകൊണ്ട് ജ്വലിക്കുമ്പോൾ ഇന്ധനത്തെ യഥാംസി ആ ഇന്ധനത്തെ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. ദഹിപ്പിച്ചുകൊണ്ട് തന്നെ ജ്വലിക്കാൻ പറ്റും. അതുപോലെ ഞാൻ അഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ. അതുപോലെ ഞാനും സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു. ജ്ഞാനം കർമ്മത്തെ ഭസ്മമാക്കുന്നു എന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ സർവകർമ്മങ്ങളെയും ഭസ്മമാക്കുന്നു എന്ന് പറയുന്നിടത്ത് രണ്ടായി വ്യാഖ്യാനിക്കും. പ്രാരബ്ധം ഒഴികെയുള്ള സർവകർമ്മങ്ങൾ ഭസ്മമാക്കുന്നു, പ്രാരബ്ധം ശേഷിക്കുന്നു. പ്രാരബ്ധം എന്ന് പറയുമ്പോൾ സാധാരണ ജീവന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് പറയുന്നു. ശരീരത്തിന് കാരണമായി എന്ന് പറഞ്ഞാൽ പോലെ വർത്തമാന ശരീരത്തിന് കാരണം, അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പം നിലനിൽക്കുന്ന ശരീരത്തിന് കാരണമായി അല്ല. ശരീര കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. എന്തുകൊണ്ട്? ആ ശരീരത്തിന് കാരണമായ കർമ്മം എന്ന് പറഞ്ഞാൽ ഇനി ശരീരം ഉണ്ടാകണം, ഇനി ശരീരം ഉണ്ടായിക്കൂടെ. ഇപ്പൊ ശരീരത്തിന് കാരണമായ കർമ്മമല്ല, വർത്തമാന ശരീരത്തിന് കാരണമായ കർമ്മം. കർമ്മം എന്ന് പറയുമ്പോൾ അവിടെ കർമ്മ സംസ്കാരം, പൂർവ്വജന്മങ്ങളിൽ ആർജിതമായ സംസ്കാരം, പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മത്തിൽ നിന്ന് ആർജിതമായ സംസ്കാരം. അത് പ്രാരബ്ധം എന്ന് പറയുന്നത് ഈ ഒരു ശരീരത്തിന് കാരണമായിരിക്കുന്നതിന് മാത്രമേ പ്രാരബ്ധം എന്ന് പറയൂ. അതിവിടെ തത്വബോധമുള്ളവനെ സംബന്ധിച്ച്, തത്വബോധമില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിലോ എങ്ങനെയായിരിക്കും പ്രാരബ്ധം എന്ന് പറഞ്ഞ? ആരെ സംബന്ധിച്ചാലും ശരി, വർത്തമാന ശരീരത്തിന് കാരണമായിരിക്കുന്ന എന്നേ ഉള്ളൂ. അപ്പൊ അജ്ഞനെ സംബന്ധിച്ച് ഇനിയും അനന്തമായ ശരീരങ്ങൾ വരാം, അവിടെ വർത്തമാന ശരീരത്തിന് കാരണമായതാണ് പ്രാരബ്ധം എന്ന് പറഞ്ഞാൽ ശരിയാവും. ശരിയാവും. എങ്ങനെ? ഇനിയും അനേക ശരീരങ്ങൾ സംഭവിക്കാം. അപ്പോൾ പ്രാരബ്ധം എന്ന് പറയുന്നത് വർത്തമാന ശരീരത്തിന് കാരണമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? അതും പ്രാരബ്ധ ശരീരങ്ങളാണത്. ഈ പ്രാരബ്ധം അതിന് കാരണമാണ്. ഈ പ്രാരബ്ധമല്ല, വേറെ പ്രാരബ്ധം. അത് സഞ്ചരിക്കുന്ന ശരീര കാരണമായിട്ടാണ് ഓരോ ജന്മങ്ങളും ഉണ്ടാകുന്നത്. ആ ശരീരങ്ങൾ വർത്തമാന ശരീരമാകുമ്പോഴാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്. ഓരോ ശരീര സ്വീകരിക്കുമ്പോഴും മാത്രമേ അതിനെ പ്രാരബ്ധമെന്ന് പറയത്തുള്ളൂ. ഇപ്പൊ സഞ്ചിതമായിരിക്കുന്നു, ഭാവി ശരീരത്തിന് കാരണമായിരിക്കുന്ന കർമ്മങ്ങളെല്ലാം സഞ്ചിതമായിരിക്കുന്നു. സഞ്ചിതം പ്രാരബ്ധമല്ല, അതെന്ന് ഫല അനുഭവത്തെ കൊടുക്കുന്നതിന് വേണ്ടി ഓരോ ശരീരത്തിനും ഹേതുവായി ആ കർമ്മങ്ങൾ വരുമ്പോൾ മാത്രമേ പ്രാരബ്ധമാകുന്നുള്ളൂ. അപ്പോൾ അനന്ത ജന്മങ്ങളിലേക്കുള്ള കർമ്മങ്ങൾ ഇരിക്കുമ്പോഴും അതെല്ലാം സഞ്ചിതമാണ്, പ്രാരബ്ധമാണ്. പ്രാരബ്ധം എന്ന് പറയുന്നത് വർത്തമാന ശരീരത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മം മാത്രം. ഭാവി ശരീരങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഇരിക്കുന്ന കർമ്മങ്ങളെല്ലാം സഞ്ചിതമാണ്, അത് പ്രാരബ്ധമാണ്. അതുകൊണ്ട് ഏതൊരു ജന്മത്തിലും സഞ്ചിതങ്ങൾ അവസാനിക്കാം. അപ്പോൾ ഞാൻ അഗ്നി ദഗ്ധം എന്ന് പറയുമ്പോൾ സഞ്ചിതങ്ങളെല്ലാം അവസാനിച്ചു. അങ്ങനെ ഏതൊരു ജന്മത്തിലും സഞ്ചിതങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രാരബ്ധ കർമ്മം എന്ന് പറയാൻ ഒന്നേ ഉള്ളൂ. ഏതാണോ വർത്തമാന ശരീരത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മം, പിന്നെ വേറെ പ്രാരബ്ധ കർമ്മങ്ങളില്ല. ബാക്കിയെല്ലാം സഞ്ചിതത്തിലായിരുന്നു, എല്ലാം നശിച്ചുപോയി. പിന്നെ ഒരു സാധ്യതയുള്ളത് ആഗാമിക്കാണ്. പക്ഷേ ജ്ഞാനം കർമ്മത്തിൽ നിന്ന് സംസ്കാരത്തെ ഉണ്ടാകുന്നതിനെയും തടയും. ജ്ഞാനം ഉള്ളതുകൊണ്ട് വർത്തമാന കർമ്മം നടക്കുന്നുണ്ടെങ്കിലും, അതായത് പ്രാരബ്ധാധീനമായ ശരീര നിമിത്തമാക്കിയുള്ള കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സഞ്ചിതം എങ്ങനെയാണോ പൂർണ്ണമായും നശിച്ചത്, അതുപോലെ ആഗാമിയും ആഗാമി സംസ്കാരം ഉണ്ടാകുന്നില്ല, നശിക്കാന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല. പിന്നെ ആഗാമി കർമ്മ സംസ്കാരത്തിൽ നിന്ന് അത് പിന്നെ സഞ്ചിതമായി, ആ സഞ്ചിതത്തിൽ നിന്ന് പ്രാരബ്ധ കർമ്മം ഉണ്ടായി, ആ പ്രാരബ്ധത്തിൽ നിന്ന് ഇനിയൊരു ശരീരം ജന്മം അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് സഞ്ചിതവും ആഗാമിയും നശിക്കുന്നു, പ്രാരബ്ധ കർമ്മം തുടരുന്നു എന്ന് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കും. ആദ്യം പറഞ്ഞ രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ സഞ്ചിതം നശിക്കുന്നു എന്ന് പറയുന്ന എന്തുകൊണ്ട്? ഭാവി പ്രാരബ്ധത്തിന് അത് ഹേതുവാകാത്തതുകൊണ്ട്. ആഗാമി നശിക്കുന്നു എന്ന് പറയുന്ന എന്തർത്ഥത്തിൽ? അത് ഭാവി സംസ്കാരത്തിന് വർത്തമാന കർമ്മം ഹേതുവാകാത്തതുകൊണ്ടാണ് ആഗാമി നശിക്കുന്നു. അല്ല, ആഗാമി ഉണ്ടായിട്ട് നശിക്കുകയല്ല, ആഗാമി ശരീരങ്ങൾക്ക് ആഗാമി ആഗമിക്കുന്നു വന്നു ചേരുന്നു. ആഗാമി ശരീരങ്ങൾക്ക് ഹേതുവായിരിക്കുന്ന കർമ്മ സംസ്കാരം വർത്തമാന പ്രാരബ്ധാധീനമായ കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആഗാമി ഭസ്മമാകുന്നു എന്ന് പറയും. സഞ്ചിത കർമ്മം അതിൽ ആഗാമി പ്രാരബ്ധകർമ്മത്തെ, ഇനി ഒരു പ്രാരബ്ധ ശരീരത്തെ ഉണ്ടാക്കുന്നതിന് അത് ഹേതുവാകുന്നില്ല, അതുകൊണ്ട് പ്രാരബ്ധവും നശിച്ചു. പിന്നെ ശേഷിക്കുന്നത് വർത്തമാനമാണ്. വർത്തമാനം പ്രാരബ്ധം നശിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ശരീരം നിലനിൽക്കും. പ്രാരബ്ധനാശം എന്ന് പൊതുവെ സാധാരണ പറയുന്നത് പ്രാരബ്ധനാശം എന്ന് പറഞ്ഞാൽ മരണമാണ് പ്രാരബ്ധ. അത് ജ്ഞാനിയായാലും ശരി അജ്ഞാനിയായാലും ശരി മരണമാണ് പ്രാരബ്ധനാശം. അതല്ലാതെ പ്രാരബ്ധനാശത്തിന് വേറെ വ്യാഖ്യാനമൊന്നുമില്ല. തത്വജ്ഞാനം അതിലൂടെ പറയും. തത്വജ്ഞാനം കൊണ്ട് സഞ്ചിതം നശിക്കുന്നു, ആഗാമി തത്വജ്ഞാനം കൊണ്ട് നശിക്കുന്നു. പ്രാരബ്ധ കർമ്മം തുടരുന്നത് കൊണ്ട് മരണം സംഭവിക്കാത്തതുകൊണ്ട് പറയുന്നു പ്രാരബ്ധം തുടരുന്നു. പ്രാരബ്ധം തുടരുക എന്ന് പറഞ്ഞാൽ പ്രാരബ്ധം ഫലം തുടരുന്നു. പ്രാരബ്ധം എന്ന് പറയുമ്പോൾ അത് ഫലം കൊടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇടഭാഷകാരനും പറയും ഇപ്പൊ പ്രാരബ്ധ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാരബ്ധ ഫലം തീരണമെങ്കിൽ മരണം കൊണ്ടേ അത് സാധ്യമാകും. തത്വജ്ഞാനത്തിൽ അതിനൊന്നും ഇടപെടാൻ നിവർത്തിയില്ല. അതുകൊണ്ട് പ്രാരബ്ധം ഒഴികെയുള്ളത് നശിക്കുന്നു എന്നൊരു വ്യാഖ്യാനം. ഇപ്പൊ പ്രാരബ്ധ കർമ്മത്തിന്റെ ഫലമായ വർത്തമാന ശരീരം തുടരുമ്പോൾ അതിൻ്റെ സ്വരൂപേണയുള്ള നാശം, ഇവിടെ പറഞ്ഞതുപോലെ അഗ്നികൊണ്ട് വിറക് നശിക്കുന്നതുപോലെ സ്വരൂപേണയുള്ള നാശം സംഭവിക്കും. സ്വരൂപേണയുള്ള നാശം സംഭവിച്ചു കഴിഞ്ഞാൽ ആ രൂപം അപ്രത്യക്ഷമാണ്. വിറക് അപ്രത്യക്ഷമാകുന്ന അതുപോലെ അപ്രത്യക്ഷമാണ്. അപ്രത്യക്ഷമാകലെന്ന് പറയുന്നത് മരണത്തിലേ സംഭവിക്കുന്നു. ഇപ്പോൾ പ്രാരബ്ധം നശിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വരൂപനാശം സംഭവിക്കുന്നില്ല എന്നാണ് അർത്ഥം. ഇനി സഞ്ചിതവും പ്രാരബ്ധവും ആഗാമിയും നശിക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവശബ്ദം ഉപയോഗിച്ചു, സർവകർമ്മമാണീ. അപ്പം സർവം എന്ന് പറയുമ്പോൾ രണ്ട് കർമ്മങ്ങൾ നശിക്കുന്നു, ഒന്ന് നശിക്കുന്നില്ല എന്നിങ്ങനെ വ്യാഖ്യാനിക്കും. സർവകർമ്മങ്ങളെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ അടുത്ത് പറയുന്നത് പ്രാരബ്ധവും നശിക്കുന്നു. അവൻ്റെ പ്രാരബ്ധം നശിച്ചാൽ ശരീരനാശം സംഭവിക്കണം, മരണവും സംഭവിക്കണം. അപ്പോൾ പ്രാരബ്ധം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം സംഭവിക്കാതെ അതിലുള്ള സത്യത്വം ബാധിക്കപ്പെടും. ബാധ ദഗ്ധപട ന്യായം മറ്റും പറയുന്ന ബാധ. തത്വജ്ഞാനി തത്വത്തെ അറിയുന്നവൻ കർമ്മങ്ങളുടെ സ്വരൂപം അസത്താണെന്നറിയുന്നു. തത്വജ്ഞാനത്തിന്റെ വിശേഷതയാണ്. അപ്പോൾ അവിടെ നാശം പ്രാരബ്ധം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബാധ എന്നർത്ഥം. സ്വരൂപമായി നശിക്കുന്നില്ല, പക്ഷേ അതിനാണ് ഉദാഹരണം പറയുന്നത് ദഗ്ധപടന്യായി. അവിടെ ഈ ദഗ്ധമായി ദഗ്ധമായാലും ചില കാര്യങ്ങൾ അവിടെ അനുവർത്തിക്കുന്നു. അതുപോലെയുള്ളൂ പ്രാരബ്ധത്തിൻ്റെ അനുവൃത്തി. അപ്പോൾ പ്രാരബ്ധ അനുവൃത്തി പ്രാരബ്ധം നശിക്കുന്നില്ല, മരണം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദഗ്ധപട ന്യായം പോലെ മനസ്സിലാകും. ബാധിതമായത് അനുവർത്തിക്കുന്നു എന്നേ അതിനർത്ഥമാണ്. അല്ല, അതിന്റെ സത്യയെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ബാധിതമായി അനുവർത്തിക്കുന്നത് കൊണ്ട് തന്നെ കർമ്മം ആഗാമി സംസ്കാരത്തെ ഉണ്ടാകുന്നില്ല എന്ന് പറയും. അതോടൊപ്പം തന്നെ ആ എങ്ങനെയാണോ ദഗ്ധപടം, അതിന് പ്രാവരണം എന്ന് വെച്ചാൽ പുതയ്ക്കുക തുടങ്ങിയ പ്രവൃത്തി അതുകൊണ്ട് സാധ്യമാകാത്തത്. പടമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പടം കൊണ്ടുള്ള യാതൊരു, വസ്ത്രം കൊണ്ടുള്ള യാതൊരു പ്രവൃത്തി അതുകൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് കേവല പ്രതീതി മാത്രമാണ്. വാ ന്യായമനുസരിച്ച് പ്രാരബ്ധ കർമ്മം ബാധിതമാകുന്നു എന്ന് പറഞ്ഞാൽ ആ തത്വത്തെ അറിയുന്നവനെ അത് ഒരു തരത്തിലും ബന്ധിക്കുന്നില്ല. അത് പ്രാരബ്ധം ജ്ഞാനിയെ സംബന്ധിച്ച് ബന്ധനമല്ല. കാരണം ആ തത്വത്തെ അറിയുന്നവൻ തൻ്റെ സ്വരൂപത്തെ മുക്തമായി അറിയുന്നു. പിന്നെ ഇവിടെ ബന്ധനം. ഇപ്പോൾ ബന്ധനം തന്നെ മൂന്ന് കാലത്തിലുമില്ല. ഭൂത വർത്തമാന ഭാവി മൂന്ന് കാലത്തിലുമില്ല എന്നാണ് അറിയുന്നത്. ഞാൻ മുമ്പ് ബന്ധിതനായിരുന്നു, ഇപ്പം മുക്തനായി എന്ന് അവകാശവാദം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈത മതം അനുസരിച്ച് മുക്തി എന്ന് പറയുന്ന ഒരു അവകാശവാദമല്ല. ഞാൻ മുക്തനാണ്, ഞാൻ മുക്തനാണെന്ന് അഡ്വർട്ടൈസ് ചെയ്തു കഴിഞ്ഞാൽ ഒരാൾ മുക്തനാകത്തില്ല. എല്ലാ മീഡിയകളിലൂടെയും പരസ്യം കൊടുക്കുകയാണ് മുക്തനാണ്, അതൊന്നും മുക്തിയാകത്തില്ല. ജനങ്ങളെല്ലാം പറയുന്നു മുക്തനാണെന്ന്, അതുകൊണ്ടും രക്ഷയില്ല. അതാണ് ജനകനും പറ്റിയത്. നാട്ടുകാരും മുഴുവൻ പറയാൻ തുടങ്ങി മുക്തനാണ്, ഇടയ്ക്കും മറക്കുമൊക്കെ ജനകനും പറയാൻ തുടങ്ങി. അതുകൊണ്ട് കാര്യമില്ല. പബ്ലിസിറ്റി അനുസരിച്ചിട്ടല്ല മുക്തി. അപ്പോൾ അതിൽ സൂക്ഷ്മമായ ബന്ധനങ്ങൾ, അതിനെ തത്വജ്ഞാനം കൊണ്ടൊരാൾ തിരിച്ചറിയാതിരുന്നാലും തത്വജ്ഞാനമുണ്ട്. പക്ഷേ അതിസൂക്ഷ്മമായ അഹന്തയുടെയും മറ്റും ബന്ധനം തിരിച്ചറിയാതിരുന്നു കഴിഞ്ഞാൽ ആപാതജ്ഞാനം കൊണ്ട്, സാമാന്യമായ ജ്ഞാനം കൊണ്ട് ഒരാൾക്ക് പറയാം ഞാൻ മുക്തനാണെന്നുകൊണ്ട് അറിയാമല്ലോ പുരുഷൻ മുക്തനാണ്, ഞാൻ പുരുഷനാണ്, ഞാനും മുക്തനാണ്. സംഗതി വളരെ സിമ്പിളാണ്, ആർക്കും പറയാനിത്. എങ്ങനെയാണോ തത്വത്തെ അറിഞ്ഞു ഒരുവൻ പറയുന്നത്, ഇത് കേട്ട ആർക്ക് പറഞ്ഞില്ല, കേട്ട് കഴിഞ്ഞു ഞാൻ മുക്തനാണ്. അപ്പൊ അവിടുത്തെ അഹന്തയും മറ്റും തന്നെ എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു, ഈ പ്രാരബ്ധ കർമ്മങ്ങൾ തന്നെ എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു, സംസാരം എങ്ങനെ ബന്ധിച്ചിരിക്കുന്നു, അതിൻ്റെ സൂക്ഷ്മഭാവങ്ങളൊന്നും തിരിച്ചറിയണമെന്ന് വെറുതെ വാചകമടി എന്നുള്ളതിലേക്ക് പറയാം. പിന്നെ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു നഷ്ടം വരാനും പോകുന്നില്ല. ഇന്ന് കയറി പരിശോധിക്കാൻ സുലഭമായ പോലെയുള്ള ആൾക്കാരുണ്ട്. ഉള്ളിൽ കയറി പരിശോധിക്കുന്നവരാണ്, ആളില്ലല്ലോ പരിശോധിക്കാൻ പറ്റിയ ആൾക്കാരില്ല. അതുകൊണ്ട് ആർക്കും പ്രഖ്യാപിക്കും. അത് പിന്നെ അവിടെ പറയുന്നതനുസരിച്ച് ജ്ഞാനവും യോഗവും ചേർന്ന ഒരു ജാതി മുക്തിയാണ്, ഒരു പ്രത്യേക ജാതി. അപ്പൊ യോഗത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ പ്രകൃതി പുരുഷ വിവേകജ്ഞാനമാണ്, വിവേകഖ്യാതിയാണ്. യോഗികൾ പറയുന്നത് യോഗികൾക്ക് അതിസൂക്ഷ്മമായ ചിത്തവൃത്തികളെയും അറിയാൻ പറ്റുമെന്നാണ്. മുക്തി എന്ന് പറയുന്ന വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. ഒരാളുടെ മുക്തിയിൽ വേറൊരാൾക്ക് കയറി ഇടപെടാനൊന്നും പറ്റത്തില്ല. ഒരാൾ പറയുകയാണ് മുക്തനാണെന്ന് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, വേറൊരാൾക്ക് കയറിയിട്ട് താൻ മുക്തനല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്ക് വേണോ ധൈര്യമായി പറയാം ഞാൻ മുക്തനാണ്. മറ്റൊരാൾക്കത് ഇടപെടാൻ പറ്റത്തില്ല. ചാർവാകനും പറയുന്ന എന്താണ്, ഞാൻ മുക്തനാണ് അല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും. എന്നാൽ അത് ആര് പറയുമ്പോൾ അവരുടെ ആന്തരികമായൊരു അറിവിനെ കുറിച്ചാണ് പറയുന്നത്. യോഗികൾ പറയുന്ന എന്താണോ, മറ്റുള്ളവരുടെ ചിത്തവൃത്തി അവർക്ക് വായിക്കാൻ പറ്റുന്നു. ബോർഡിൽ എഴുതിയിരിക്കുമ്പോൾ അവർ വായിച്ചു പോകുന്നതാണ്. അതല്ലേ എന്താണ് മറ്റുള്ളവരുടെ മനസ്സിനെയൊക്കെ വായിക്കുന്നവരല്ലേ സിദ്ധിയല്ലേ, പരഹൃദയ ജ്ഞാനം. അങ്ങനെയൊക്കെയുള്ള കഴിവുള്ളവരാണ് യോഗികൾ. അപ്പോൾ വിവേകഖ്യാതി എന്ന് പറയുന്ന ഒരു ചിത്തവൃത്തിയാണ്. ഒരു യോഗിക്ക് അതിനുള്ള സിദ്ധി വിശേഷം ഉണ്ടെങ്കിൽ വിവേകഖ്യാതി അയാൾക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്ന് അവർ പറയുന്നതാണ്. അപ്പം ഞാൻ മുക്തനാണെന്ന് പറഞ്ഞിട്ട് യോഗിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റില്ല. യോഗി അകത്ത് കയറി പരിശോധിക്കും. അപ്പോൾ അവിടെ വിവേകഖ്യാതി ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കും. അല്ല അവിടെ അഹം ആണ് എന്നെല്ലാം വന്നു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ആത്മാവ് പ്രമയ്ക്ക് വിഷയമാകുന്നില്ല. അത് വേണമെങ്കിൽ പറയാം, അത് സ്വന്തം പ്രമയ്ക്ക് വിഷയമാകുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അന്യന്റെ പ്രമയ്ക്ക് വിഷയമാകും. പക്ഷെ ചിത്തവൃത്തികൾ അങ്ങനെയാണ്. അപ്പോ യോഗി ഈ സാംഖ്യൻ വളരെ പ്രയാസപ്പെട്ടു. ദീർഘകാല നൈരന്തര്യ സത്യ രാസേവിധമായി ഇതൊക്കെ നേടിയെടുക്കുന്നു എന്നാ പറയുന്നു. അങ്ങനെയുള്ള ചിത്തവൃത്തി അതുപോലെ കഷ്ടപ്പെട്ട യോഗിക്കും അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പരിശോധിച്ചറിയാൻ പറ്റും. പക്ഷെ ഇവിടെ പറയുന്നത്, ഭാഷ്യകാരൻ പറയുന്നു, അത്തരത്തിലുള്ള അറിവിനെ കുറിച്ചുള്ള സമ്യക്ജ്ഞാനത്തെ കുറിച്ച്. ആ സമ്യക്ജ്ഞാനത്തിൽ സഞ്ചിതവും ആഗാമിയും പ്രാരബ്ധവും എല്ലാം ഒരുപോലെയാണ്. എല്ലാം കർമ്മം. അപ്പോൾ അത് ബാധിതമായി എന്നുള്ള ഒരു അർത്ഥം എടുക്കുകയാണെങ്കിൽ മൂന്ന് കർമ്മങ്ങളും, ഇവിടെ പറയുന്ന സർവകർമ്മങ്ങളും എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം എന്ന് പറഞ്ഞതാണ്. സർവകർമ്മങ്ങളും ബാധിതമായി, ഒന്നും ബന്ധിക്കുന്നില്ല. ചോദിക്കും, അങ്ങനെ ഒരു തത്വജ്ഞാനി സുഖദുഃഖങ്ങളും മറ്റും ബന്ധിക്കുന്നതായിട്ടും ക്ഷുപിപാസാദി പീഡകൾക്ക് വിശപ്പും ദാഹവും അതിൻ്റെയൊക്കെ പീഡകൾക്ക് വിധേയനായൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ അജ്ഞനെന്ത് കാണുന്നു എന്നല്ല പറയുന്നു. അജ്ഞന് വേണമെങ്കിൽ തത്വജ്ഞാനത്തെ അംഗീകരിക്കാതിരിക്കാമല്ലോ. അങ്ങനെ ഒരു തത്വജ്ഞാനമേ ഇല്ല, പിന്നെ അല്ലേ തത്വജ്ഞാനി ബാധിക്കുന്നു ഇല്ല എന്നെല്ലാം പറയുന്നു. അതും അജ്ഞന് പറയാം. പിന്നെ തത്വജ്ഞാനിയെ ക്ഷുപ്യപാസാദികൾ പീഡിപ്പിക്കുന്നു പറയുന്നതിന് എന്താ കാര്യം? അതും പറയാം, അതും പറയാം. തത്വജ്ഞാനം ഇല്ലെന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഇത് അജ്ഞന്റെ ദൃഷ്ടിയിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. തത്വജ്ഞാനം എന്നുള്ള ജ്ഞാനദൃഷ്ടി പറയുമ്പോൾ അവിടെ മുക്തനായിരിക്കുന്നതാര്? ജീവനല്ല, പിന്നെയോ ആത്മാവിനെ തന്നെ പറയുന്ന നിത്യമുക്തനെന്ന് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടി പറയുന്നു. ദിക്സ് വൈ അങ്ങനെ ആരുമില്ല. പിന്നെ സാമ്യമുക്തനായി ഇന്നയാൾ മുക്തനായില്ല, ജനകൻ മുക്തനായി, അല്ലെങ്കിൽ ജനകൻ മുക്തനായില്ല, അങ്ങനെയല്ല പറയുന്നത്. തത്വജ്ഞാനത്തിൽ മുക്തി എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. അപ്പൊ തത്വജ്ഞാനൻ പറയുന്ന എന്താണ്? തന്റെ സ്വരൂപം അതാണ്, മുക്തമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എങ്ങനെ സഞ്ചിതം ആഗാമി പ്രാരബ്ധ ഇതൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ തന്റെ സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതില് സ്വരൂപത്തെ അങ്ങനെ വിശദീകരിക്കുമ്പോൾ അതിലാർക്കും ആക്ഷേപം പറയാനില്ല. പ്രാരബ്ധം ബന്ധിച്ചെന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധിച്ചെന്നു, അല്ലെങ്കിൽ വ്യവഹാരം ബന്ധിച്ചെന്നു, ശുപ്രകാസാദികൾ ബന്ധിച്ചെന്നു, നിങ്ങൾ ഒരു തരത്തിലുള്ള ആക്ഷേപം പറയാൻ പറ്റില്ല. അത് എല്ലാം പറയുന്നത് തത്വത്തിലാണ്. തത്വത്തിലില്ല എന്ന് പറഞ്ഞാൽ തത്വത്തിൽ അത് ബാധിതമായിരിക്കുന്നു, തത്വത്തെ അതൊന്നും സ്പർശിക്കുന്നില്ല. എന്ന് മുക്തി എന്ന് പറയുന്നു, മുക്തി എപ്പോഴും അവിടെ ശരിയാവും. മുക്തി എന്ന് പറയുന്നത് തത്വത്തിനെ സാധ്യമാകും, കാരണം അത് തത്വസ്വരൂപമാണ്. വേറെ എവിടെ മുക്തി വരുന്നു? വേറെ അടുത്ത് മുക്തി വരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ വ്യാഖ്യാനം അനുസരിച്ച് എന്താണ്, അതാണ് ശരിയായ കൂടുതൽ യോജിക്കുന്ന വ്യാഖ്യാനം. അദ്വൈത മതമനുസരിച്ച് സർവകർമ്മങ്ങളും ഇവിടെ നശിച്ചിരിക്കുന്നു, നാശത്തിന് ബാധിതം എന്നുള്ള അർത്ഥത്തെ സ്വീകരിക്കും. അതാണ് തത്വജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത്. ആണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥ എന്ന് പറയുന്നു. അപ്പൊ അതെല്ലാത്തിനും സമാനമായി, ഇനി ഒരു ജന്മം ഉണ്ടാവുന്നു, ഇനി ഒരു പ്രാരബ്ധം കൂടെ ഉണ്ടാവുന്നു എന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്ക് സമാനമായി. ബീജാന്യ അഗ്നിപദഗ്ധാനി ഇന്നരോഹന്തി യഥാ പുനഃ. അഗ്നി പദഗ്ധങ്ങളായിരിക്കുന്ന ബീജങ്ങൾ, അഗ്നി കൊണ്ട് നിശേഷം ദഹിച്ച ബീജങ്ങൾ, അത് രണ്ടു തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ അഗ്നി കൊണ്ട് ബീജം കരിഞ്ഞ് ഭസ്മമായി പോകുന്നു, അല്ലെങ്കിൽ അഗ്നി കൊണ്ട് ബീജം തെവർത്ത് പോകുന്നു, അവിടെ സ്വരൂപം നാശം സംഭവിക്കുന്നില്ല, ബീജം ബീജമായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്നു. അല്ല, ഇനി അഗ്നി കൊണ്ട് ബീജത്തെ ഭസ്മമാക്കാം, രണ്ട് സംഭവിക്കും. ഇപ്പോൾ ഒരു തത്വജ്ഞാനി മൺമറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭസ്മമായി എന്നർത്ഥം. അവിടെ നാശം ഭസ്മമാണ്. ഒരു തത്വജ്ഞൻ തത്വത്തെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബീജദഗ്ധം എന്ന് പറയുന്ന യുക്തിയാണ്. ബീജമായി തന്നെ കാണുന്നു, പക്ഷെ ദഗ്ധമായി. രണ്ടു തരത്തിലും പറയാം. അപ്പോൾ അത് ഭസ്മമായി എന്നുള്ള അർത്ഥം എടുക്കുന്നതിന് മരണശേഷം എടുക്കാൻ പാടുള്ളൂ എന്ന് ചിലർ വ്യാഖ്യാനിക്കുമ്പോൾ അതല്ല. ബീജദഗ്ധം എന്ന് പറയുന്നത് ദഗ്ധമായത് ഭസ്മമായെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാം, നശിച്ചല്ലോ. അപ്പോൾ പ്രാരബ്ധം നിലനിൽക്കുന്നോ നശിക്കുന്നോ എന്ന് പറയുന്നത് തത്വത്തെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ അതിന് എവിടെയാണോ, ഇവിടെ അദ്വൈതികൾ തന്നെ ആ തത്വജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാലും പിന്നെ പല പിന്നീട് പല തലങ്ങൾ, ബ്രഹ്മവിദ്, ബ്രഹ്മവരൻ, വരിയൻ, വരി തുടങ്ങിയ ഭേദങ്ങൾ നിശ്ചയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് തത്വജ്ഞാനം, മുക്തി എന്നെ രണ്ടായി കണ്ടുകൊണ്ടാണ്. തത്വജ്ഞാനം തന്നെ മുക്തി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ഭേദം വരുന്നില്ല. പക്ഷെ തത്വജ്ഞാനം വേറെ, മുക്തി വേറെ. എന്താ, തത്വസ്വരൂപം ആണ് മുക്തി എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ലേ? അംഗീകരിക്കുന്നുണ്ട്. അത് അദ്വൈതികളെ എങ്ങനെ വ്യാഖ്യാനിച്ചാലും അവർക്കെല്ലാം അംഗീകരിക്കേണ്ടി വരും. എന്താണോ തത്വജ്ഞാനം തന്നെ മുക്തി. പക്ഷെ എന്നാലും അങ്ങനെയുള്ളവർ തന്നെ മുക്തിക്കൊരു ഭേദം കൽപ്പിക്കുന്നു. തത്വജ്ഞാനവും മുക്തിയും അങ്ങനെ ഒരു ഭേദം കൽപ്പിച്ചിട്ട് പറയുന്നു, മുക്തിക്ക് വേണ്ടി നിങ്ങൾ ഇന്ന ഇന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യണം. നമ്മുടെ അനുഷ്ഠാനങ്ങളിലൂടെ പല ഘട്ടങ്ങൾ കടന്നു പോകണം ജ്ഞാനത്തിന് ശേഷം. അങ്ങനെ ശരീരനാശത്തോടുകൂടി പൂർണ്ണമായ മുക്തിയെ നേടണം എന്ന് പറയുന്നു. ഇവിടെ എന്താണ് ജ്ഞാനവും മുക്തിയും തമ്മിലുള്ള ഭേദം അവർ പറയുന്നത്? എന്താണോ മുക്തി എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിന്റെ അപ്രത്യക്ഷത്തിനെ എടുക്കുന്നു. അപ്രത്യക്ഷമാണോ എന്നല്ല, അപ്രത്യക്ഷമാണെങ്കിൽ ഉറങ്ങിയാൽ മതിയല്ലോ. ഉറങ്ങിയാ പോലെ ഉറങ്ങിയാൽ അവിടെ ജ്ഞാനിയും അജ്ഞാനിയും സ്വാഭാവികമായി പറഞ്ഞു. അവർ മുക്തി എന്ന് പറയുന്നത് വ്യാവഹാരിക മുക്തിയെ കുറിച്ച് പറയുന്നു. പാരമാർത്ഥിക മുക്തി അല്ല. പാരമാർത്ഥിക മുക്തി എന്ന് പറയുന്ന സ്വരൂപം തന്നെ അത് ആണ് തത്വജ്ഞന്റെ, തത്വജ്ഞാനികളുടെ എല്ലാം തന്നെ അത് തന്നെ. മുക്തി പാരമാർത്ഥികമാണ്. അതിൽ വ്യാവഹാരികമായ ഏതൊരു ഇടപെടലുകളും അതിലില്ല. നിങ്ങൾ മുക്തനാണെന്ന് പറഞ്ഞാലും മുക്തനല്ലെന്ന് പറഞ്ഞാലും മുക്തി തത്വമാണ്, അത് പാരമാർത്ഥികമാണ്. പക്ഷെ വ്യാവഹാരികമായ മുക്തി ഒന്നുകൂടെ ഉണ്ട്. കാരണം സൗദുക്കാദികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാവഹാരികമായാണ്. അതിൽ നിന്ന് മോചനം കിട്ടണം. അപ്പൊ അതിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഉറങ്ങിയാൽ പോരെ? എപ്പോഴും ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഉറങ്ങിയാൽ ശരി, എപ്പോഴും അത് കഴിയില്ലല്ലോ. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ ജന്മം ശരീരം പ്രാരബ്ധാധീനമാണ്. ജാഗ്രത സ്വപ്ന സുഷുപ്തികളെന്ന് പറയുന്നു പ്രാരബ്ധാധീനമാണ്. അപ്പോൾ പിന്നെ അഭ്യാസം കൊണ്ട് ഈ വ്യാവഹാരികമായ മുക്തിയെ നേടുക. ആ അഭ്യാസം കൊണ്ട് ബ്രഹ്മവിദ്, വരൻ, വരിയ, വരിഷ്ഠൻ ഇങ്ങനെയുള്ള പല അവസ്ഥകളെ കുറിച്ച് പറയും. അഭ്യാസം കൊണ്ട് നേടേണ്ടതാണ്. ഇപ്പൊ മുക്തനായി, അപ്പൊ അയാൾ ജാഗ്രതയിലിരിക്കുന്നില്ല. സുഷുപ്തി പോയാൽ ഉള്ള കുഴപ്പം വീണ്ടും ജാഗ്രതയിലേക്ക് വരേണ്ടി വരും. പ്രാരബ്ധമനുസരിച്ച് ജാഗ്രതയിൽ വന്നാലുള്ള കുഴപ്പം വീണ്ടും സുഷുപ്തി പോകേണ്ടി വരും. അവസ്ഥാന്തരങ്ങളിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കേണ്ടി വരും. സ്വപ്നത്തിൽ പോകേണ്ടി വരും. പിന്നെ ഈ സുഷുപ്തിയിൽ മുക്തനായെന്ന് പറഞ്ഞാലും വീണ്ടും ജാഗ്രതത്തിനും സ്വപ്നത്തിനും ഒക്കെ ബന്ധനാവും, ബന്ധനം അനുഭവിക്കേണ്ടി വരും. ബന്ധനം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ജാഗ്രതയിലിരുന്ന് തന്നെ സമാധിയിലേക്ക് പ്രവേശിക്കുക. അത് ചെയ്തു ഇതെല്ലാം ഈ പ്രാരബ്ധത്തിനകത്തേ നടക്കും. പ്രാരബ്ധം തീർന്നാൽ തീർന്നു, അതെല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷെ പ്രാരബ്ധം തീരുന്നതുവരെ ഈ സുഖദുഃഖ അനുഭവങ്ങളിൽ നിന്നും മോചനം നേടുന്നതിനാണ് വ്യാവഹാരികമായ മുക്തി. അതുകൊണ്ട് പിന്നീട് ഒരു പ്രയോജനമില്ല. കാരണം അത് ചെയ്യുന്നതൊക്കെ പ്രാരബ്ധ ശരീരത്തിലിരുന്നു കൊണ്ടാണ്. പിന്നെ സൗതുക്കാനുഭവങ്ങളൊന്നുമില്ല. പിന്നെ ജാഗ്രതത്തിലേക്കും വേണ്ട, സുഷുപ്തിയിലേക്കും വേണ്ട, ഒരവസ്ഥാന്തരങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ട, അങ്ങനെ ഇരിക്കാം. അത് ഒരു കൂട്ടർ പിന്നീട് അത് അങ്ങനെ വയ്ക്കും. അത് വ്യാവഹാരികമായ മുക്തിയെ വേറിട്ട് കാണുന്നത് കൊണ്ടും അതിനുവേണ്ടി പരിശ്രമം ആവശ്യമാണ് എന്ന് കരുതുന്നതും കൊണ്ടാണ്. അല്ലാതെ അദ്വൈതത്തിൽ അതിന് അതിക്കവിഞ്ഞൊരു പ്രാധാന്യമൊന്നുമില്ല. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്നു, ഉണർന്നിരിക്കുന്നു, സമാധിയിലിരിക്കുന്നു, ഇതിനൊന്നും യാതൊരു വിശേഷതയില്ല. കാരണം ഇന്ന് തത്വത്തെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് ബീജദഗ്ധം എന്ന് പറയുന്നിടത്ത് ഇത് തന്നെയാണ്. രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം. ബീജാനി ഉപദഗ്ധാനി നരോഹന്തി യഥാവും. അവിടെ ഒരു കാര്യം ഉറപ്പാണ്, പിന്നീട് അതിൻ്റെ വൃക്ഷം ഉണ്ടാകുന്നില്ല. അടുത്തൊരു പ്രാരബ്ധ ശരീരത്തിനത് കാരണമാകാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ദഗ്ധമായതുകൊണ്ട്. ദഗ്ധമായതിൽ നിന്ന് ഒരു വൃക്ഷം കൂടെ ഉണ്ടാകാതെ സംഭവിക്കുന്നു. ഒരു കാരണവശാലും സംഭവിക്കില്ല. ബീജം കാണുന്നില്ലേ എന്ന് ചോദിച്ചാൽ കാണുന്നുണ്ട്. ബീജം കണ്ടതുകൊണ്ടായില്ലല്ലോ, അതിൽ ബീജത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതങ്ങനെ മനസ്സിലാക്കണം. എന്തുകൊണ്ട് മറ്റൊരു പ്രാരബ്ധ ശരീരം ഉണ്ടാകുന്നില്ല? എന്താണ് പ്രാരബ്ധം? അത് മനസ്സിലാകുമ്പോൾ ആ സംശയം മാറും. എന്നാ രോഹന്തി യഥാ പുനഃ ജ്ഞാനദഗ്ധൈ സ്തദാ ക്ലേശൈഹി നാത്മാ സമ്പദ്യത്തെ പുനഃ. അതുകൊണ്ട് ക്ലേശങ്ങൾ ജ്ഞാനദഗ്ധമായാൽ, ക്ലേശങ്ങൾ ജ്ഞാനം കൊണ്ട് ബാധിതമായാൽ, ഇത് വളരെ വ്യക്തമാണ്. ഇവിടെ ഒരു തരത്തിലുള്ള സംശയങ്ങളും അവശേഷിപ്പിക്കാത്ത രീതിയിൽ വ്യക്തമാണ്. ജ്ഞാനദഗ്ധൈ തഥാ ക്ലേശി ആത്മാ സമ്പദ്ധ്യതെ പുനഃ. ആത്മാ പിന്നെ സമ്പന്നമാകുന്നില്ല എന്ന് വെച്ചാൽ വീണ്ടും ആത്മാ ശരീരത്തെ ധരിക്കുന്നില്ല. ശരീരസമ്പത്തി, അതാണ് ഇവിടുത്തെ സമ്പത്തി എന്ന് പറയുന്നത്. ഇത് ചെയ്യും അദ്ദേഹം. ഇങ്ങനെയൊക്കെ ധാരാളം സ്ഥലങ്ങളിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. അത് അദ്വൈത മതം അനുസരിച്ച് വിശദീകരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. വേറെ തത്വശാസ്ത്രങ്ങളനുസരിച്ചൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അദ്വൈതത്തിൽ ഇത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ആരും തന്നെ ഇനിയും ശരീരം ഉണ്ടാകും എന്നുള്ള ഭയത്തിൽ ഞാൻ ഈ ആകാതിരിക്കണ്ട. ചിലർക്ക് അങ്ങനെയുള്ളവർ, ഞാൻ ഈ ആകാൻ തയ്യാറാണ്, പക്ഷെ ഇനിയൊരു ശരീരം കൂടെ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് ആർക്കു വേണ്ടിയാണ് ഞാൻ ഈ ആകാനിരിക്കുന്ന പോലെയാണ്. എന്താണ് ഞാൻ ഈ ആകുക? എന്താണ് ജ്ഞാനം? എന്താണ് പ്രാരബ്ധം? എന്താണ് ശരീരധാരണം? അതൊക്കെ വ്യക്തമാകുക എന്നുള്ളതാണ് ഇതിന് സമാധാനം. അതുകൊണ്ട് ഇനി ഒരു ശരീരം കൂടെ ഉണ്ടാവുന്നു. ഇതെല്ലാം ഈ സംശയം വരുന്ന എന്തുകൊണ്ട്? നിങ്ങൾ സംശയം വരാൻ കാരണം ഈ അധികാര പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭാഷകാരനത് ചർച്ച ചെയ്യുന്നത്. അധികാര പുരുഷന്റെ കാര്യം വേറെ, ഇത് വേറെ. രണ്ടും രണ്ടാണ്. അല്ല, ഇനിയിപ്പോ ആർക്കെങ്കിലും സംശയമുണ്ട് ഞാനൊരു അധികാര പുരുഷനാണോ? അങ്ങനെ അധികാര പുരുഷന് സംശയം വരാൻ വഴിയില്ല. അധികാര പുരുഷനൊരിക്കലും സംശയമില്ല. ഞാനും ഇനി ആ കൂട്ടത്തിൽപ്പെട്ടാണോ എന്നാരും സംശയിക്കില്ല. അധികാര പുരുഷനാണെങ്കിൽ ഒരു സംശയമില്ല. അധികാര പുരുഷനായാലും ശരി, അധികാര സ്ത്രീ ആയാലും ശരി, പുരുഷനെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ പ്രയാസപ്പെടുന്നു. പണ്ടത്തെ രീതി അനുസരിച്ച് പുരുഷനെന്നേ പറയത്തുള്ളൂ, സ്ത്രീ എന്ന് പറയത്തുള്ളൂ. രണ്ടും മനസ്സിലാക്കും, അധികാര പുരുഷൻ, അധികാര സ്ത്രീ, ആരായാലും ശരി, അവർക്ക് സംശയം വരത്തില്ല ഞാൻ എന്താണെന്നുള്ള കാര്യം. മറ്റുള്ളവർ സംശയിച്ചിട്ടുണ്ട് കാര്യമില്ല. നവിദ്യാദി ക്ലേശദാഹേ സതി ക്ലേശബീജസ്യ കർമാസീസ് ഏകദേശദാഹ ഏകദേശ പ്രവരസ് പ്രരോഹസുബുദ്ധി. വീണ്ടും ഒരു ശരീരം കൂടെ വരിക, അതിനുള്ള എന്തോ ശേഷിക്കുക, ബാക്കിയെല്ലാം നശിക്കുക. ഇതൊക്കെ വെറും കൽപ്പനകളാണ്. എന്താണ് ജ്ഞാനദാഹം എന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ട് ഓരോന്നിങ്ങനെ കൽപ്പിക്കുന്നതാണ്. കാരണം എന്നുവെച്ചാൽ അവിദ്യാദി ക്ലേശദേഹ അവിദ്യാദി ക്ലേശങ്ങൾ ദഹിച്ചു കഴിഞ്ഞാൽ ഈ ക്ലേശബീജസി കർമാശീസ് ക്ലേശബീജമായ കർമാശീസ് ഏകദേശം ഒരു ഭാഗം നശിച്ചു പോവുക, ഏകദേശപ്പെട്ടിട്ട് ഒരു ഭാഗം വീണ്ടും കളെടുത്ത് വരിക. കാച്ചിലൊക്കെ പോലെ വെട്ടിക്ക് കുറെ കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാലും ബാക്കി വീണ്ടും കളിച്ചോളും. അങ്ങനെയാവുമോ ഞാൻ ജ്ഞാനിയായി കഴിഞ്ഞാൽ നാളെ എൻ്റെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചാലും ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. ഒരു ഭാഗം കേടാകുകയും അത് ശരിയാണ്, അതിൻ്റെ പകുതി കറി വെച്ച് കഴിക്കാൻ ഒരു കുഴപ്പമില്ല, പകുതി വീണ്ടും കളിച്ചു വരും അടുത്ത കാച്ചിലാകാം. ഇതങ്ങനെയല്ല, പക്ഷെ അധികാരി പുരുഷന്മാരെ പറയാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ പ്രാരബ്ധ കർമ്മമുണ്ട്, പിന്നെന്തുണ്ട്? അതാണ് ഈശ്വര നിയോഗം. അതുകൂടെ ഈശ്വര നിയോഗം കൂടെ ഉണ്ട്. അപ്പൊ ഈശ്വര നിയോഗമുള്ളവന് അറിയാൻ കഴിയില്ലേ ഞാൻ അധികാര പുരുഷനാണോ അല്ലയോ എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ കഴിയുന്നു. രണ്ടും കൂടെ ചേരുന്നുകൊണ്ടാണ് അത്. ഇത് രണ്ടായി തന്നെ കാണുകയും വേണം. അങ്ങനെ വേണ്ടത് എങ്ങനെ ദഗ്ധസ്യാന്നാണ്? ആ അത് കറക്റ്റ് ആക്കി പോകണം. ഈ പ്രസവത്തിൽ അഗ്നി ദഗ്ധസ്ഥ എന്നാണ്. അഗ്നി ദഗ്ധസ്യ ശാരി ബീജസ്യ ഏകദേശ പ്രരോഹോ എന്ന ദൃശ്യത്തെ അങ്ങനെ ഒരു സംഭവിക്കുന്നേ ഇല്ല. അഗ്നി ദഗ്ധമായ ശാരി ബീജത്തിന് വീണ്ടും നെല്ല് ശാലി ശല്യം ചോറ് ആ ശാലി ബീജത്തിൻ്റെ ഒരു ഭാഗം വീണ്ടും വരുക, അത് സംഭവിക്കില്ല. ഇത് കാച്ചിൽ പോലെയല്ല. അപ്പോൾ അത് നമുക്ക് അധികാര പുരുഷന്മാരെ അതിനെടുക്കാം. കാച്ചിലാണ് അവരുടെ ഉദാഹരണം. തത്വജ്ഞാനികളെന്ന് പറയുമ്പോൾ ശാലി ബീജം പോലെയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ആണ് അഗ്നിദഗ്ധസ്യ ശാലിബീജസ്യ. അഗ്നിദഗ്ധമായ ശാലിബീജത്തിന്റെ ഏകദേശ പ്രലോഭം എന്ന ദൃഷ്ടി ഒരു ഭാഗം കിളിർത്ത് വരിക എന്ന് പറയുന്ന ഒരിക്കലും സംഭവിക്കുന്നില്ല. ഇനി പ്രാരബ്ധത്തെ കുറിച്ച് ഭാഷ്യകാലം പല സ്ഥലത്തും പറയുന്നു, പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറയുന്നു. അത് ഈ പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്താണ് തത്വജ്ഞാനം? ഒരാൾക്ക് തത്വജ്ഞാനി ആയി, അയാൾക്ക് തത്വജ്ഞാനം ഉണ്ടായി. ശ്രവണാദി സാധനകളിലൂടെ അയാൾക്ക് സമ്യക് ജ്ഞാനം അയാൾക്കുണ്ടായി. തത്വത്തെ അയാൾ ശരിയായ രീതിയിൽ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരീരം എന്തുകൊണ്ട് പതിക്കുന്നില്ല, മരണം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല, അങ്ങനെ സംശയിക്കാനും വകയുണ്ട്. എങ്ങനെ സംശയിക്കുന്നു? പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഉച്ചി പൊട്ടിയാണ് യോഗികളും മരിക്കുന്നത്, അതുവഴി മേലോട്ട് പോകും എന്നൊക്കെ. ഇപ്പൊ മുക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോ ഉച്ചി പൊട്ടി അങ്ങനെ മരിച്ചാലേ അത് മുക്തിയാവും. യോഗികളെ സംബന്ധിച്ചതൊക്കെ അതിനൊക്കെ എന്തെങ്കിലും വാസ്തവങ്ങൾ കണ്ടേക്കാം, അത് ശരിയാകും. അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തത്വജ്ഞാനവും അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വെച്ചുകൊണ്ടാണ് ചിലട്ട് പറയുന്നത്, അങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ ഉച്ച പൊട്ടിയാൽ പിന്നെ ജീവിക്കാൻ പറ്റും. ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ വേണമെങ്കിൽ പറയാം, അപ്പോ ജ്ഞാനം ഉണ്ടായി, ശിരസ് പുലർന്ന് ജീവൻ പോയി, മുക്തനായി. ഇങ്ങനെയൊക്കെയുള്ള ഉപാസകന്മാരുടെ ഇടയിലൊക്കെ ഉള്ള പരിപാടികളാണ് അത്. തത്വജ്ഞാനീനും കൊണ്ടുവന്ന് ഘടിപ്പിച്ചിട്ടാണ് ചെല്ലു പറയുന്നത്, അതാണ് മുക്തി എന്ന്. അതിന് ഭാഷകാരൻ പറയുന്നു അതൊന്നും ശരിയല്ല. ശ്രുതി എന്ന് പറയുന്നു, തസ്യ താപദേവ ചിരം യാവന്യ വിമോക്ഷേ സത്സമ്പത്യേ. ശ്രുതിയും പറയുന്നുണ്ട്, യുക്തി അനുസരിച്ചും അനുഭവം അനുസരിച്ചും അങ്ങനെയാണ്. ഭക്ഷ്യകാരനെ കുറിച്ചും പറയുന്നത് അങ്ങനെയല്ലേ. അവസാനം ഹിമാലയത്തിൽ ചെന്ന് മേളിലോട്ട് കയറിപ്പോയി എന്നൊക്കെ അതിലെ കഥയിൽ പറഞ്ഞിരിക്കുന്നു. എന്താ കാലടി കിടന്ന് മരിച്ച എന്താ കുഴപ്പം? മുക്തിക്ക് അങ്ങനെ ഉള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അതല്ല, അങ്ങനെയെല്ലാം പറയുന്നത് മഹത്വപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മഹത്വം വരും. തത്വജ്ഞാനി അങ്ങനെ മഹത്വപ്പെടുത്തേണ്ട കാര്യമില്ല. ആരെങ്കിലും മഹത്വപ്പെടുത്തി അങ്ങനെ മഹത്വം ഉണ്ടാകുന്നതല്ല. അതുകൊണ്ടല്ലേ മഹാത്മാന്ന് പറയും. എന്റെ സ്വരൂപം തന്നെ മഹത്താണ്, ആരും മഹത്വപ്പെടുത്തേണ്ട കാര്യമില്ല. ഹിമാലയത്തിൽ കയറ്റി സമാധിയാക്കേണ്ട കാര്യമില്ല, ഇവിടെയൊക്കെ കിടത്തി സമാധിയാക്കിയാലും ശരി. അങ്ങനെ കേട്ടില്ല. അതാണ്, അത് തന്നെ, അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കഥകൾ അങ്ങനെയാണ്, അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രവൃത്ത ഫലസ്യതു കർമാശേഷ്യ കർമ്മസാശയം കർമ്മസംസ്കാരം. അത് പ്രവൃത്തമായി എന്തിനു ഫലം കൊടുക്കാൻ? ഈ പ്രാരബ്ധ ശരീരം, അതാണ് പ്രവൃത്ത ഫലം. പ്രവൃത്തം ഫലം യസ്യ കർമാശേഷ്യ. അത് മുക്ത ഈശോരിവ, വേഗക്ഷയ എന്ന് പറയത്തി. അസ്ത്രത്തിൽ നിന്നും വിട്ടുപോയ വില്ലിൽ നിന്നും വിട്ടുപോയ അമ്പിനെ പോലെയാണ്, കൈവിട്ടു പോയ അസ്ത്രത്തെ പോലെയാണ്. അതിന് വേഗമെന്ന് പറയുന്ന ഒരു ഗുണമുണ്ടെന്നാണ്. എന്താണ് വേഗത്തിന്റെ ലക്ഷണം പറയുന്നത്? വേഗം ആരും പഠിച്ചിട്ടില്ല. ദ്വിതീയായുപ്പതിനാസമായ എന്നുവെച്ചാൽ ഒന്ന് സഞ്ചരിക്കുന്നതിന് കാരണമായി ഇരിക്കുന്ന ഒന്നാണ് വേഗം. അതുപോലെ സമാനമായിട്ടിവിടെ പറയണം, അതല്ല അവരുടെ പരിഭാഷയല്ല ഇത്. അപ്പൊ ഇവിടെ മൊത്തം ആ സംസ്കാരത്തെ എടുത്തുകൊണ്ടാണ് പ്രാരബ്ധ ശരീരത്തിന് ഹേതുവായിരിക്കുന്ന ആ സംസ്കാരത്തെല്ലാം ചേർത്തിട്ടാണ് പറയുന്നത്. ഇവിടെ ഒരു വേഗമുണ്ട്, അത് അസ്ത്രത്തിലിരിക്കുന്ന വേഗം പോലെയാണ് ഉള്ള ഒരു വേഗം, സംസ്കാരമാണ്. അത് ക്ഷയിക്കുന്നു, അത് ആർജിതമല്ലേ, അതുകൊണ്ട് എന്തായാലും അത് ക്ഷയിക്കും. മുക്തേശ്വരി മുക്തേശ്വനെ പോലെ ക്ഷയിക്കുമ്പോൾ എന്ത് വരുന്നു? നിവൃത്തി. അവിടെ കേവല ബാധയല്ല, നിവൃത്തി സംഭവിക്കുന്നു, അപ്രത്യക്ഷമാകും. അപ്രത്യക്ഷമാകുന്ന വെച്ചാൽ മരണം സംഭവിക്കുന്നു. എന്താ മരിച്ചു കഴിഞ്ഞാ എന്താ അപ്രത്യക്ഷമാകുന്നു? എന്താ കർമാശി ഇപ്പൊ പ്രത്യക്ഷമാണോ? ശരീരം എന്താ മരിച്ചു കഴിഞ്ഞ അവിടെ ആകാശത്ത് ലയിച്ചു, അപ്രത്യക്ഷമാകാൻ. അപ്രത്യക്ഷമാകാന്ന് പറഞ്ഞാൽ എല്ലാ വ്യവഹാരങ്ങളും അവിടെ അപ്രത്യക്ഷമാകും. വ്യവഹാരം അപ്രത്യക്ഷമാകും, പിന്നീട് പണിയൊന്നും നടക്കത്തില്ല. ഇന്ദ്രിയ വ്യാപാരം, മനോവ്യാപാരം, അതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ എല്ലാം അപ്രത്യക്ഷമാകുന്നു. പിന്നെ ശരീരാദി അവശേഷിക്കുന്നത് പ്രകൃതി നിയമത്തിനനുസരിച്ച് എന്താണോ അതൊക്കെ അതിൽ സംഭവിക്കുകയോ കുഴിച്ചിടുകയോ സമാധിയിരുത്തുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ വെള്ളത്തിലൊഴുക്കുകയോ പക്ഷിമൃഗാദികൾക്ക് ആഹാരമാക്കുകയോ അല്ല ഇനി എല്ലുപൊടിയാക്കുകയോ എന്ത് വേണോ ചെയ്താലും അതിനൊന്നും യാതൊരു വ്യത്യാസമില്ല. പിന്നെ ജനങ്ങളുടെ വിശ്വാസമാണ്, കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊട്ട് കല്ലറയൊക്കെ കെട്ടി അതിൻ്റെ അകത്ത് വെച്ച് മണിയടിയും പൂജയും, അതൊക്കെ ജനത്തിൻ്റെ വിശ്വാസം. ചെറിയൊരു ബിസിനസ് അതിനകത്തുണ്ട്. അത് വേറെ വേറെ കാര്യം. ഒരു കണക്കിന് നോക്കി ആ സാധാരണ മനുഷ്യന് മരിച്ചാരെങ്കിലും മുക്തി കിട്ടും, ഇവർക്കാണെങ്കിൽ പിന്നെ മരിച്ചാലും രക്ഷ. അങ്ങനെയും ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനെയും പറയാം. ഭക്ഷ്യകാരൻ പറയുന്നു അവിടെ മുക്തയേശുവിന്റെ നിവൃത്തി പോലെയുള്ള അതിനാണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. അത് എല്ലാ രീതിയിലും അതിനെ മനസ്സിലാക്കണം, അതാണ് അത് വിശദീകരിച്ചത്. വേഗക്ഷയ നിവൃത്തി ഇതിന് പ്രമാണം പറയുന്നു. തസ്യ താവദേവ ചിരമിതി ശരീരപാദ അവധി ക്ഷേപ കർണ. അപ്പോൾ അവിടെ ഒരവധി വെച്ചു ഭക്ഷ്യകാരന്. ശരീരപാത അവധി. ശരീരപാദം വരെ അത് ശ്രുതിയുടെ അവധിയെ കുറിച്ചാണ് പറയുന്നത്. തസ്യതാവതേവചിരം യാവന്ന വിമോക്ഷേ അധസത്സംവത്സ്യേ എന്നിങ്ങനെ ഒരു അവധി പറഞ്ഞു. അതുകൊണ്ട് പ്രാരബ്ധത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എന്താണ്, ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം, ഇല്ലെങ്കിൽ എന്താണ്, ഇല്ലെന്ന് പറഞ്ഞാൽ അർത്ഥം, അത് മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിൽ വിവാദമൊന്നുമില്ല.